മുപ്പത്തിമൂന്നാം ദശകം. വൈവസ്വതാഖ്യ മനുപുത്ര നഭാഗപുത്രൻ നാഭാഗനെന്ന നൃപനും സുതനംബരീഷൻ ഏഴാഴി ചൂഴുമിളതൻ ദൈതത്വമാർന്നും നിന്നിൽ തവാശ്രിതരിലും സതതം രമിച്ചു സർവം ഭവൽപ്രിയമതിന്നവനാചരിച്ചു ഭക്ത്യാ ഭവാനുടനെയായവനിൽ തെളിഞ്ഞു ചോദിച്ചിടാതെ അവനേകി തുണയ്ക്കു ചക്രം നാരങ്ങളായിരമെഴുന്ന സഹസ്രധാരം എന്നാൽ ദ്വാദശീവ്രതമുടേ യമുനാ സമീപം വാണാനവൻ മധുവനത്തിൽ ഒരാട്ടുകാലം സൽബുദ്ധിയാം പ്രിയയൊടൊത്തു യജിച്ചു ഭൂമിദേവർക്കുദാനമരുളി പശു ഷഷ്ടികോടി ദുർവാസസാഖ്യമുനി വന്നു പ്രതാപസാനം തൽപാരണാ ദിവസമാ നൃവരാലയത്തിൽ ദുർവാസുസാഖ്യമുനി വന്നു പ്രതാപസാനം തൽപാരണാ ദിവസമാ നൃവരാലയത്തിൽ ഉണ്ണാൻ ക്ഷണിച്ചിതരചൻ പരദുഃഖശീലൻ മെല്ലെ നടന്നു യമുനയ്ക്കു കുളിപ്പതിന്നായി ത്വൽഭക്തനാം നൃപതി പാരണതൻ മുഹൂർത്തം തെറ്റിച്ചിടാതെ ജലപാനമതാചരിച്ചു ദിവ്യേക്ഷയാൽ മുനിയറിഞ്ഞുടനെത്തി കോപഭാരാൽപ്പറിച്ചു ജട കൃത്യം രചിച്ചു കൃത്യാഭിചാചിയൊരു വാളുമെടുത്തു ലോകധ്വംസങ്ങൾ ചെയ്യുക ഇളകീല ധരാമണാളൻ ഭക്തൻ്റെ ബാധയത് കണ്ടു സുദർശനാഗ്നിക്കിയാൻ പിശാചി മുനി ജീവനു വേണ്ടിയോടി ഓടി ജഗത്തുകളിലൊക്കെ തുടർന്നു ചക്രം പത്മാസനൻ്റെ രികത്തിലണഞ്ഞു യോഗി ഇക്കാലചക്രമൊരുവന്നു തടുത്തിടാമോ സർവങ്കലെത്തി അവിടുന്നു മുഴിഞ്ഞുമല്ലേ നിൻ മന്ദിരത്തിൽ മുനിയെത്തി നമസ്കരിച്ചു ചൊന്നാൻ ഭവാൻ ഇവൻ അയേ പദഭക്തദാസൻ ജ്ഞാനം തപം വിനയപൂർവമെങ്കിൽ മാന്യം നീ അംബരീഷപദസീം നിഗമിക്ക വേഗം പോന്നു മഹാമുനി പിടിച്ചു പദങ്ങൾ രാജന്മാരി സ്തുതിച്ചു തവ ദിവ്യസുദർശനത്തെ ചക്രം ശമിച്ചു മുനി നൽകി വരം നൃപന് ത്വൽഭക്തിയും കരുണയും പരകീർത്തി ചെയ്താൻ നിത്യോപവാസമുടരാണ്ടിട കാത്തിരുന്നു രാജാവ് ഭോജ്യമരുളി തെളിവായി മുനിക്കും താനും ഭുജിച്ചു ദൃഢഭക്തി ലഭിച്ചൊടുക്കം നിന്നോടു ചേർന്നു തുണ ചെയ്യുക മരുൽപുരേശ.